ശത്രുവിധത്തിനാൽ അവനീ വികാരമുണ്ടെന്നരണം. ഇതോർക്കിൽ അസത്യം ഉള്ളത് കൃപി. ഇതേ കാര്യം തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഉദാഹരണം മൃത്യൻ വികാരം അത് അസത്യം. ഇതിങ്കലൊക്കെ വർത്തിപ്പത് ഓർക്കില്ലൊരു മൃത്യത് സത്യമത്രേ. ഇത് തന്നെ അദ്വൈതി പറഞ്ഞ അതേ ഉദാഹരണം തന്നെ. ഒരു വ്യത്യാസം സാധാരണ അദ്വൈതം മനസ്സിലാക്കാൻ എന്നിവർക്കെല്ലാം പൊതുവെ ബോധ്യമുള്ള ഒരു കാര്യമാണിത് ഈ പറയുന്നത്. അദ്വൈതം സാധാരണ രീതി പ്രതിപാദിക്കുന്ന ഒരു രീതി ഇതാണ്. ഇങ്ങനെ ഈ ഒരു ഉദാഹരണത്തിലൂടെയാണ് പറയുന്നത്. അവനീ വികാരം, ഭൂമിയുടെ വികാരങ്ങൾ, അതെന്തായാലും ശരി, മൺപാത്രങ്ങളോ മൺപ്രതിമകളോ എന്തായാലും അറിയുന്നത് കൊണ്ട് ഉണ്ടെന്നറിയണം, ഉണ്ടെന്ന് പറയുന്നു അറിയുന്നത് കൊണ്ട്. അപ്പൊ അവിടെ അറിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ അനന്യത്വന്യായം എന്ന് പറയുന്നു. അദ്വൈതത്തിൽ അനന്യത്വന്യായം പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. എന്നുവെച്ചാൽ കാരണത്തിൽ നിന്നും കാര്യം അന്യമല്ല. കാരണം എന്ന് വെച്ചാൽ ഉപാദാന കാരണം. ഉപാദാന കാരണം എന്ന് വെച്ചാൽ മൺപാത്രത്തിന് മണ്ണ് ഉപാദാനമായിരുന്നു. ഏതിൽ നിന്നാണോ ആ കാര്യം പരിണമിച്ചു വരുന്നത് അത് ഉപാദാനം. മണ്ണിൽ നിന്ന് പരിണമിച്ചു വന്നാണ് മൺപാത്രം. അങ്ങനെയുള്ള ഉപാദാന കാരണത്തിൽ നിന്നും കാര്യം, വികാരം, കാര്യം ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്ന ഒന്നിനെ ഒരു ഉപനിഷത്ത് വാക്യത്തെ അദ്വൈത ഭാഷ്യകാരം വ്യാഖ്യാനിച്ച് കൊണ്ടുവന്ന ഒരു സിദ്ധാന്തമാണ്. മോചാരംഭണം വികാരവും നാമധേയവും മൃത്യുവേത്യവ സത്യം, അതിനെ വ്യാഖ്യാനിച്ച് ഇങ്ങനെ അദ്വൈതത്തിലേക്ക് കൊണ്ടുവന്നാണ്. ഉപനിഷത്ത് വാക്യം എല്ലാവർക്കും പ്രമാണമാണ്. പക്ഷെ ശങ്കരാചാര്യർ വ്യാഖ്യാനിക്കുമ്പോൾ അത് അദ്വൈതമായി. അത് രാമാനുജനോ മാധ്വനോ ഒക്കെ ഇത് തന്നെ വ്യാഖ്യാനിക്കുന്നു. പക്ഷെ അവർ വ്യാഖ്യാനിക്കുമ്പോൾ വേറെ സിദ്ധാന്തമാണ്. അതുകൊണ്ടാണ് ഉപനിഷത്ത് വാക്യത്തെ വ്യാഖ്യാനിച്ച് ഇങ്ങനെ ഉണ്ടോന്നത്. ഇവിടെ അദ്വൈത വ്യാഖ്യാനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇവിടെ ഈ മൂന്ന് വ്യാഖ്യാനങ്ങളും ഒരു തരത്തിലും പൊരുത്തപ്പെടുത്താൻ പറ്റും. കാരണം ഓരോ വ്യാഖ്യാതാക്കളും മറ്റുള്ളവരെ ആദ്യം ഖണ്ഡിക്കും, എന്നിട്ടാണ് തന്റെ വ്യാഖ്യാനം പറയുന്നത്. അപ്പൊ പിന്നെ പൊരുത്തപ്പെടുക എന്ന് പറയുന്ന ഒരു പ്രശ്നമേ ഇല്ല. അദ്വൈത ഭാഷകാരന്റെ ഉദാഹരണം പറയുന്നത് ഭേദത്തെ നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ്. ഇഷ്ടം പറയും ഭേദവും അഭേദവും ഭേദാഭേദവും എല്ലാം ഇതിനകത്തുണ്ട്. ദ്വൈതി പറയും ഭേദമാണുള്ളത്. ഇതിൽ നിന്ന് അവരവരവരുടെ നിലപാടുകളിൽ നിന്നും മാറത്തു അവർ പറയുന്ന തന്നെ എനിക്ക് കൊണ്ടാണ് ഈ ഓരോ വിഷയങ്ങളായിട്ടെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവരെ യോജിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണോ, മണ്ണിൽ നിന്ന് പാത്രം ഉണ്ടായി, അപ്പൊ പാത്രത്തെ നമ്മൾ അറിയുന്നു. പാത്രത്തെ അറിയുന്നു എന്ന് വെച്ചാൽ പാത്രത്തിന് ഒരു സ്വതന്ത്രമായ അസ്തിത്വം ഉള്ളതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അറിയുന്നു എന്ന് പറഞ്ഞാൽ തോന്നുന്നത് അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഒരു പ്രതിമ ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രതിമ എന്നുള്ള ആനയ്ക്ക് അതിനെ നോക്കുമ്പോൾ മണ്ണ് എന്നുള്ള കാര്യം നമ്മൾ മിക്കവാറും വിസ്മരിച്ചു മറന്നു. സമാധിയുടെ പ്രതിമയാണ്. അവിടെ ചെന്ന് ആ പ്രതിമയെ കാണുമ്പോൾ അത് സാധാരണഗതിയിലുള്ള ഒരാള് അത് കാണുമ്പോൾ അതൊരു മാർബിളാണോ അല്ലയോ എന്ന് ചിന്തിക്കണമെന്നില്ല. ചിലർ ചിന്തിച്ചെന്നിരിക്കും, പക്ഷെ നിർബന്ധമില്ല. അപ്പോൾ കാണുന്ന ഒരാളുടെ മുമ്പിൽ എന്താണ് അവിടെ ഗുരുദേവ ഇരിക്കുന്നത് എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ മാർബിളിന്റെ കാര്യമായിട്ടല്ല അവർ പറയുന്നത്. ഗുരു പറയും ശിലയേവ ശിവലിംഗം, ശിവലിംഗം എന്ന് വെച്ചാൽ ശില തന്നെ. പ്രതിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാർബിൾ തന്നെ. അത് അങ്ങനെ പറയണമെങ്കിൽ എന്ത് വേണം? ചിന്തിക്കണം. ചിന്തിച്ചാണ് അത് പറയുന്നത്. പെട്ടെന്നൊരാളുടെ കാഴ്ചപ്പെടുമ്പോൾ അവർ കാണുന്നത് കാണുന്ന എന്തോ അതാണ്, അതിനൊരു അസ്തിത്വമുള്ളതായിട്ടാണ് കാണുന്നത്. അതിന്റെ അസ്തിത്വത്തെ അറിയുന്നു. ഇവിടെയും പറയും എന്താണ്, ഓർത്ത് ഇത് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് വിചാരം ചെയ്താണ്. വിചാരം ചെയ്ത് ബോധ്യപ്പെടേണ്ട ഒരു കാര്യം. വിചാരം ചെയ്യുന്നവർക്ക് മാത്രമേ ഈ പറയുന്ന കാര്യം മനസ്സിലാകത്തു. വിചാരം ചെയ്ത് ബോധ്യപ്പെടാൻ ഉള്ള ഒരു മനസ്സുള്ളവർക്കെ പറ്റും, അല്ലാത്തവർക്ക് മനസ്സിലാകും. ഇനി വിചാരം ചെയ്താൽ ബോധ്യപ്പെടാത്തതുമുണ്ട്. അതെവിടെയാണ്? അങ്ങനെ കൃതികളിൽ, കൃതികളിൽ വിചാരം ചെയ്താൽ ബോധ്യപ്പെടാത്ത കാര്യങ്ങളുണ്ട്. അതെവിടെയാണ്? എന്നാണോ പറഞ്ഞത്? എത്രയോ തവണ പറഞ്ഞു, പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും നമുക്ക് ഒരുപോലെ രണ്ടും തമ്മിൽ വ്യത്യാസമില്ല. ഒരാള് സ്വന്തം വ്യക്തിനിഷ്ഠമായ അനുഭവത്തെ വിശദീകരിക്കുമ്പോൾ മറ്റൊരാള് അത് വിചാരം ചെയ്ത് ബോധ്യപ്പെടുക പ്രയാസമാണ്. അങ്ങനെയുള്ള ഭാഗങ്ങളും ഉണ്ട് ഇവിടെ കൃതികളിൽ. അതിനെ പൊതുവെ എന്താ പറയുന്നത്? സമാധി എന്ന് പറയുന്നത്. വിചാരം എന്ന് പറയുന്നത് നമ്മുടെ ജാഗ്രത നടക്കുന്ന കാര്യങ്ങളാണ്. സമാധി എന്ന് പറയുന്നത് ജാഗ്രത അനുഭവമല്ല. അതുകൊണ്ടാണ് നമ്മൾ ജാഗ്രതയിലെടുത്ത് വിചാരം ചെയ്ത് നോക്കി അത് കൂടി കിട്ടത്തില്ല. ധ്വനിമയമായി ഗഗനം എന്ന് പറഞ്ഞു. എന്താ ധ്വനിമയമായി ഗഗനം? വ്യാഖ്യാനിച്ച് മനസ്സിലാക്കാൻ പറ്റില്ല, വിചാരം ചെയ്ത് ബോധ്യപ്പെടാൻ പറ്റില്ല. ഇത് ഞാൻ മുമ്പ് പറഞ്ഞതാണ്, നിങ്ങളിത് കേട്ടിട്ടില്ലാത്തവരെ വായും പൊളിച്ചിരിക്കുന്നു. അണുവറിവിൻ മഹിമാവിൽ അംഗമില്ലാതെ അഖണ്ഡവും ഒന്ന് പൂർണ്ണമാവും. അവിടെയും പറയുന്ന എന്താണ്? ധ്വനിമയമായ വിവരം ചെയ്തേക്കും അന്നാൾ എന്ന് പറയുന്നത് ഇപ്പോഴും ഇവിടെയെങ്ങുള്ള കാര്യമുണ്ട്. ഇപ്പൊ നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. പിന്നെയോ അന്നാൾ, അതുപോലെ തന്നെ ഇവിടെയും പറയുന്നത് അണുവറിവിൻ മഹിമാവിൽ അംഗമില്ലാതണയും എന്താണ് അന്ന്. അവൻ പറയുന്ന അന്നെന്ന് പറയുന്നത് ഈ അന്നാൾ അന്നെന്നൊക്കെ പറയുന്നത് എന്താണോ ഒരു പ്രത്യേക ഒരു അവസ്ഥയെ കുറിച്ച് പറയുന്നത്. ജാഗ്രതയുള്ള കാര്യങ്ങളെ കുറിച്ചല്ല പറയും, നമ്മൾ ചിന്തിക്കുന്നതിനെ കുറിച്ചല്ല പറയും. അപ്പോ ഇതും ശരിക്കും ഇത് വാസിഷ്ഠത്തിന്റെ ഒരു പ്രതിപാദന രീതിയാണ്. വസിഷ്ഠൻ രാമനോട് പറയും, ചിലർ ഈ കാര്യങ്ങളൊക്കെ വിചാരം ചെയ്ത് ബോധ്യപ്പെടും, ചിലരങ്ങനെയല്ല, പിന്നെയോ സമാധിയിൽ ബോധ്യപ്പെടും. ഇത് രണ്ട് രണ്ട് വഴിയാണ്, രണ്ട് രീതിയിലാണ് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ഇനി വിചാരത്തിലൂടെ ബോധ്യപ്പെടുന്ന ഒരാളിന് ഈ സമാധി പറ്റിയില്ല എന്നൊരു യോഗം എന്ന് പറഞ്ഞാൽ സമാധിയാണ്. ഇനി സമാധിയിലൂടെ ബോധ്യപ്പെടുന്ന ഒരാളിനും ചിലപ്പോൾ ഈ വിചാര മാർഗത്തിൽ പോകാൻ കഴിഞ്ഞില്ല. ഇത് രണ്ട് രണ്ട് വഴിയിലാണെന്നും രാമനോട് വസിഷ്ഠൻ പറഞ്ഞു. ഈ ശാസ്ത്രങ്ങളിലെല്ലാം ഈ രണ്ടു വഴിയും കാണിക്കും മിക്കവാറും എല്ലായിടത്തും. ഗീതയിലും യോഗത്തെ കുറിച്ച് ഒരുപാട് വിശദീകരിക്കും. ആ സദോ വിദ്യതേ ഭാവോ നാഭാവോ വിദ്യതേ ഉഭയോരവി ദൃഷ്ടോന്ത സ്ഥലയോ തത്വദർശി. തത്വദർശനത്തെ കുറിച്ച് പറയുന്നത് വേറൊരു ഭാഷയിലാണ്. ഗീതയിലും അങ്ങനെ പറയും. എന്നാൽ അവിടെ എന്ത് പറയും? ആറാം അധ്യായത്തിൽ ഒരുപാട് ചർച്ച ചെയ്യുന്നത് എന്താണ്? ഈ സമാധി എങ്ങനെയാണ്? യുവാദിതി ഭവത് ചിത്തം എന്നെല്ലാം പറഞ്ഞ അവിടെ എന്ത് ചെയ്യുന്നു? അതിനെക്കുറിച്ചും പറയും, സമാധിയെക്കുറിച്ചും പറയും, രണ്ടും പറയും. ഈ സമാധിയുടെ ഇതെന്ന് പറയുന്നത് ഒരാള് ഈ വിചാരം ചെയ്തത് ബോധ്യപ്പെട്ടതിന് ശേഷമാകാം ഒരാൾ വിചാരത്തിലൂടെ ബോധ്യപ്പെട്ടു സാമാന്യമായി കാര്യങ്ങൾ ഗ്രഹിച്ചതിന് ശേഷം പിന്നെ അയാൾ അത് നിർത്തിവെച്ചിട്ട് എന്ത് ചെയ്യുന്നു? സമാധി പരിശീലിക്കുന്നു. പക്ഷെ അത് അങ്ങനെ സമാധി പരിശീലിക്കുന്നത് ഈ പാരമ്പര്യമായി ഉപദേശിച്ചു വരുന്ന ചില രീതികളിലൂടെയാണ് അത് പരിശീലിക്കുന്നത്. അങ്ങനെ പരിശീലിച്ചാലേ ഉണ്ടാവും. ഒരാള് ഈ തലയ്ക്ക് ചെറിയ ഓളമുള്ള ആൾക്കാരുണ്ട്, പറയും എനിക്ക് സമാധി ഉണ്ടെന്നൊക്കെ പറയും. കള്ളം പറയുന്നതല്ല. അപ്പൊ ഇത് ഈ വ്യാഖ്യാതാക്കളിൽ തന്നെ ഓളക്കാറുമുണ്ട്. അപ്പൊ അവര് പറയാതെ പറയുന്ന ഒരു കാര്യമുണ്ട് വ്യാഖ്യാനം. ഇപ്പൊ ഒരാൾ എനിക്ക് സമാധി ഉണ്ടെന്ന് പറഞ്ഞ ആൾക്കാർക്ക് ചിലപ്പം തന്നെ കുറിച്ച് ഇയാള് പൊങ്ങച്ചൻ പറയുന്നു എന്ന് തോന്നിയാലോ എന്ന് വിചാരിച്ച് അവര് എനിക്കുണ്ടെന്നങ്ങനെ തീർത്ത് പറയത്തില്ല. പക്ഷെ പറയാതെ പറയുന്ന ഒരു രീതിയുണ്ട്. പറയാതെ പറയുക, ചോദിക്കാതെ ചോദിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു ചില രീതിയുണ്ട്. ഈ സാമാന്യ ആൾക്കാരെ ഇന്ന് പൈസയൊക്കെ വാങ്ങുന്നത് ചോദിക്കാതെ ചോദിച്ചാൽ. എന്താ പറയുന്നത്? അതൊരു ടെക്നിക്കാണ്, ചോദിക്കാതെ ചോദിക്കും. ചില ആവശ്യങ്ങളൊക്കെ ഉണ്ട്, ഇവിടെ ഇന്ന ഇന്ന പ്രോജക്റ്റുകളുണ്ട്, അതൊക്കെ ചെയ്യണം, അതൊക്കെയാണ് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ അവന് തോന്നും എനിക്കും എന്തെങ്കിലും കൊടുക്കണോ. പക്ഷെ അവനോട് ഒരിക്കലും വാവിട്ട് ചോദിക്കത്തില്ല, എന്താണ് കുറച്ച് കാശിഞ്ഞെടുക്കുക, അങ്ങനെ ചോദിക്കത്തില്ല. പക്ഷെ അവനെന്ത് ചെയ്യണം? മനസ്സിലാക്കണം ഇയാൾക്ക് ആവശ്യമുണ്ട്. അപ്പം മനസ്സിലാക്കിയിട്ട് അവൻ എന്ത് ചെയ്യും? കൊടുക്കും. അപ്പം സ്വാമി ചോദിച്ചുമില്ല, കാശ് കിട്ടുകയും ചെയ്തു. അതുപോലെ തന്നെ ഈ പറയാതെ പറയില്ല, ഞാൻ സമാധി ഉണ്ടെന്ന് പറയത്തില്ല, പക്ഷെ കേൾക്കുന്നവനെന്ത് തോന്നണം? ഇയാൾക്ക് സമാധി ഉണ്ട് എന്ന് തോന്നണം. അയാൾക്ക് സ്വയം അറിയാമൊന്നും ഇല്ല. ഇതൊക്കെ ടെക്നിക്കുകൾ, ട്രിക്കുകളും അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. അപ്പൊ കുറെ ഭാഗങ്ങളെങ്കിലും വിചാരിക്കും, ഇത്രയൊക്കെ പറയണമെങ്കിൽ ഇയാൾക്ക് എന്ത് വേണം? സമാധി ഉണ്ടാവണം, ഇല്ലെങ്കിൽ ഇതൊന്നും പറയാൻ പറ്റില്ല. അതങ്ങനെ ആർക്കും പറയാം. ഇത് അങ്ങനെയല്ല, അതിൻ്റെതായ പ്രത്യേക സാധനങ്ങൾ ഉണ്ട്, അതനുഷ്ഠിക്കണം. അപ്പൊ ഗുരു നാടകം വിട്ട് കാട്ടിലൊക്കെ പോയിരുന്നത് ഇങ്ങനെയുള്ള ഉപദേശങ്ങൾ അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ടാണ്, അങ്ങനെയുള്ള പരിശീലിച്ചിട്ടാണ്. പക്ഷെ പിന്നീട് ആ പരമ്പരയിൽ എന്തോ അത് നഷ്ടപ്പെട്ടു. അതിനേറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് നടരാജഗുരു. അപ്പൊ ഈ പിന്നെ പദ്യത്തിൻ്റെ തന്നെ വ്യാഖ്യാനം നടരാജഗുരുവിന്റെ വളരെ ശ്രദ്ധിക്കേണ്ട വ്യാഖ്യാനം. കാരണം ഇത് പദ്യം വളരെ ലളിതമാണ്, നല്ല എന്താണ് നല്ല ഒരു ആധുനികമായ പഴയ ഒരു സിദ്ധാന്തം ആധുനികമായ കാഴ്ചപ്പാട് എങ്ങനെ വ്യാഖ്യാനിക്കാം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് എങ്ങനെ വ്യാഖ്യാനിക്കാം എന്നുള്ളതിന് ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ് നടരാജഗുരുവിന്റെ വ്യാഖ്യാനം. ഇപ്പോ പഴയ ഒരു സിദ്ധാന്തം പഴയ രീതി എങ്ങനെ വ്യാഖ്യാനിക്കാം എന്ന ഉദാഹരണമാണ് വിമലാനന്ദ സ്വാമിയുടെ വ്യാഖ്യാനം. ബാലകൃഷ്ണൻ സാറിന്റെ വ്യാഖ്യാനം മുഴുവൻ വാസിഷ്ഠത്തിന്റെ ഒരു ചുവട് പിടിച്ചിട്ടാണ്. വിമലാനന്ദ സ്വാമിയുടെ വ്യാഖ്യാനം എന്ന് പറയുന്നത് പഴയ ഉപനിഷത്ത് ഭാഷയും അതിന്റെയൊക്കെ ഒരു ഇതിലാണ് വ്യാഖ്യാനം. ഇപ്പൊ ഈ അദ്വൈതം ഭാഷയും അങ്ങനെ ആ രീതിയിലൊക്കെ പഠിച്ചിട്ടുള്ളവർ ബാലകൃഷ്ണൻ നായർ സാറിന്റെ വ്യാഖ്യാനം കണ്ടിട്ട് പറയും അത് അദ്വൈതമല്ല, സാറിന് അദ്വൈതം അറിയിക്കില്ല. കാരണം എന്തെന്ന് വെച്ചാൽ അവർക്ക് ഈ വാസിഷ്ഠത്തിന്റെ രീതി അറിയത്തില്ല, അതുകൊണ്ടാണ്. ഭാഷ്യത്തിന്റെയൊക്കെ കാലം കഴിഞ്ഞ് കുറേ കാലം അത് കഴിഞ്ഞിട്ടാണ് എന്തായാലും ഈ വാസിഷ്ഠത്തിന്റെ ഒരു ശൈലി വരുന്നത്. ഗുരുവിനെ വളരെ സ്വാധീനിച്ചിട്ടുള്ള അത് തന്നെയാണ്. യോഗ വേദാന്തം എന്ന് പറയുന്നത് എല്ലാത്തിനെയും പറയും, ഭാഷ ഒഴികെയുള്ള എല്ലാത്തിനെയും യോഗ വേദാന്തം എന്ന് പറയും. അതായത് എവിടെയാണോ സമാധിയെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് അദ്വൈതത്തിൽ, അതാണ് യോഗ വേദാന്തം. വാസിഷ്ഠം അങ്ങനെയുള്ള ഒന്നാണ്. ഭാഷയത്തിലൊന്നും ചർച്ച ചെയ്യുന്നില്ല. ഒരിടത്തും അദ്വൈത ജ്ഞാനം സമാധിയിലാണ് അല്ലെങ്കിൽ സമാധി കൊണ്ടാണ് ഒരിടത്തും ഭാഷ്യകാരൻ ചർച്ച ചെയ്യുന്നില്ല. സമാധിയെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്, അത് ഉപാസനയെ കുറിച്ച് പറയുന്നിടത്താണ് സമാധിയെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്. രണ്ട് രണ്ടാണ്, യോഗവും ജ്ഞാനം എന്ന് പറയുന്ന പോലെ രണ്ടാണ് ഉപാസനയും ജ്ഞാനവും. യോഗത്തിന്റെ സ്ഥാനത്ത് ഭാഷ്യകാരൻ കൂടുതലും ചർച്ച ചെയ്തിരിക്കുന്നത് ഉപാസനകളെ കുറിച്ച്. ആ ഉപാസനയെ കുറിച്ച് ചർച്ച ചെയ്യുന്നിടത്ത് സമാധിയെ കുറിച്ച് പറയുന്നു. അതേസമയം തത്വജ്ഞാനത്തെ കുറിച്ച് പറയുന്നിടത്ത് സമാധി കൊണ്ട് തത്വജ്ഞാനം എന്ന് പറയുന്നതിന് ഭാഷ്യകാരൻ ഒരിക്കലും പറഞ്ഞിട്ടുണ്ട്. വാസിഷ്ഠത്തി വരുമ്പോൾ അങ്ങനെയല്ല, സമാധിയെ കുറിച്ച് തന്നെ ഒരുപാട് പറയും. അതിലാണ് ഈ ബ്രഹ്മവിദ്വരൻ വരിയാൽ വരിഷ്ഠൻ ഇതെല്ലാം വരുന്നത്. അത് മഹസൂദന സരസ്വതിയെ പോലെ പിൽക്കാലത്ത് വന്നവർക്ക് അത് സ്വീകരിച്ചിട്ടുണ്ട് വിദ്യാരണ്യ സ്വാമി അവരുടെ. അത് അദ്വൈതത്തിന്റെ ഒരു ഭാഷ്യകാരന് ശേഷം വന്ന ഒരു രീതിയാണ്. ഭാഷ്യത്തിന്റെ വ്യാഖ്യാതാക്കള് തന്നെ യോഗവും അദ്വൈതവും കൂടെ കൂട്ടിച്ചേർത്ത് അതിന്റെ വ്യാഖ്യാതാക്കള് തന്നെ. അപ്പോ അത് വളർന്ന് വികസിച്ചു വന്നാണ് വാസിഷ്ഠം എന്നതാണ്. അപ്പോ കുറച്ച് അതിനൊരു ചമത്കാരം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഭാഷ്യകാരം തൊട്ടിട്ടില്ല. അവരൊക്കെ സ്വീകരിക്കും, അവരെല്ലാം അവർ സ്വീകരിക്കും. ബാക്കി എല്ലാവരും സ്വീകരിക്കും. യോഗത്തേക്ക് അവർ സ്വീകരിക്കും, യോഗത്തെ ഭാഷകാരനെ സ്വീകരിക്കുന്നുണ്ട്. പക്ഷെ ഈ പറയുന്ന അദ്വൈത ജ്ഞാനത്തിന് സമാധി എന്ന് പറയുന്ന യോഗികൾ, യോഗികൾ പറയുന്ന എന്താണ്, സമാധിയിലാണ് ജ്ഞാനമെന്നാണ്. ഇല്ലെങ്കിൽ സമാധി തന്നെ അവർക്ക് ജ്ഞാനം, സമ്പ്രജ്ഞാത സമാധി അതിനും ജ്ഞാനം. അതിന് പിന്നീട് അദ്വൈതികൾ എന്ത് ചെയ്തു, സവികൽപ്പ സമാധി എന്നാക്കി. ഈ സവികൽപ്പ സമാധി എന്ന് പറയുന്നത് സമ്പ്രജ്ഞാത സമാധികള് അദ്വൈതി മാറ്റിയതാണ്. ടൈം ഒന്ന് പരിഷ്കരിച്ചു. വാസിഷ്ഠത്തിൽ വരുമ്പോൾ ഇത് രണ്ടിനെയും പ്രത്യേകം പറയുന്നുണ്ട്. വിചാരം കൊണ്ട് ബോധ്യപ്പെടണം തത്വത്തെ എങ്ങനെ പറയും, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, സമാധിയുടെ തത്വത്തെ സാക്ഷാത്കരിക്കണം എന്നുള്ളതാണ്. ഇത് രണ്ടു രീതി വരുന്നതുകൊണ്ട് പലർക്കും ഇത് വ്യാഖ്യാനിക്കുന്നവർക്ക് രണ്ടും നമ്മൾ വ്യത്യാസമൊന്നും അറിയത്തില്ല. രണ്ടും വേറെ വേറെയാണ് എന്ന് പറയും. ഇത് ഏതെങ്കിലും ഒരു പക്ഷത്തു നിന്ന് ഗുരുദേവ കൃതികളെ വ്യാഖ്യാനിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? വിചാരപക്ഷത്ത് നിന്ന് വ്യാഖ്യാനിക്കാൻ പറ്റില്ല. നമ്മൾ ഇതുവരെയും ഈ പറഞ്ഞതെല്ലാം ആ സമാധി പക്ഷത്തെ ഒഴിവാക്കിയിട്ട് വിചാരപക്ഷത്ത് നിന്നുള്ള അതാണ് നമ്മൾ വ്യാഖ്യാനിക്കുന്നത്. സമാധിപക്ഷത്തെ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കണമെന്നും എനിക്ക് അഭിപ്രായമില്ല. കാരണം സമാധിപക്ഷം എന്ന് വെച്ചാൽ ഒരാൾ സമാധി പോയി എന്ത് ചെയ്യണം. പക്ഷെ ഞാൻ ഈ നരകാസുരന്റെ കാര്യം പറഞ്ഞപ്പോ ഈ പദ്യം നരകാസുര ഭംഗിയായിട്ട് ആധുനികമായ രീതി വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് നരകാസുര ജീവിച്ചിരുന്നെങ്കിൽ, നരകാസുരന് ശേഷം സയൻസ് വളർന്നുണ്ട്, ഇന്നത്തെ രീതിയിൽ അതിനും വലിയൊരു വ്യാഖ്യാനം വേണ്ടിയാണ്, ഒരു സംശയം. കാരണം ഇത് അദ്വൈതത്തിൽ വളരെ പ്രസിദ്ധമായൊരു ചിന്താ രീതിയാണ് ഈ മണ്ണും കുടവും. അപ്പൊ അത് വച്ചും കൊണ്ട് പുതിയ ശാസ്ത്രമൊക്കെ ചേർത്ത് ഗംഭീരമായിട്ട് വ്യാഖ്യാനിക്കാൻ പറ്റും, അത് കുഴപ്പമില്ല. പക്ഷെ ഈ സമാധിയെ കുറിച്ച് പറയുന്നിടത്ത് എന്ത് ചെയ്യും, വിചാര രീതിയിൽ അതിനെയൊക്കെ അവതരിപ്പിക്കും. എന്ന് വെച്ചാൽ ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാൻ വയ്യാത്തതുകൊണ്ടാണ്. സമാധി കൂടുതൽ ഒരാളുടെ അനുഭവത്തിന് അയാളൊരു വാങ്മയ ചിത്രം എന്നാണ്. അതിന് പിന്നെ കൂടുതലൊന്നും വിശദീകരിക്കാൻ സാധ്യമായ കാര്യമുണ്ട്. അനുഭവം ചെയ്യാതെ അറിയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്തായിരുന്നു, അത് അനുഭവിച്ചതിനെ തീരുന്ന വെച്ചാൽ സമാധിയിൽ തന്നെ അത് അനുഭവിക്കുന്നു, വേറെ വഴിയൊന്നുമില്ല. നമ്മളത് ചർച്ച ചെയ്തുകൊണ്ടിരുന്നാലൊന്നും കാര്യം നടക്കത്തില്ല. പക്ഷെ സമാധിയെ അനുഭവിക്കണമെന്ന് പറയുമ്പോൾ ഇത് ഈ ഓളമുള്ള എല്ലാവർക്കും പറയാമല്ലോ എനിക്ക് സമാധി ഉണ്ടെന്ന്. അതൊക്കെ വായിക്കുമ്പോൾ എന്ന് വെച്ചാൽ ഇതൊക്കെ ഇങ്ങനെ വളരെ ഭക്തിയോടുകൂടി, ഗുരുവിലുള്ള ഭക്തിയും ശ്രദ്ധയും ഒക്കെ കൂടി ഇങ്ങനെ വായിക്കുമ്പോൾ ആൾക്കാരുടെ മനസ്സിലെന്തുവരും, ഓളം വെട്ടും പറഞ്ഞു. നേരത്തെ ഇന്ന് ഓളം ഉണ്ടെങ്കിൽ ഈ ഓളം വെട്ട് കൂടും. അപ്പൊ ഇവർ പലതുമൊക്കെ ഇങ്ങനെ വിചാരിച്ചിട്ട് ഇങ്ങനെ എഴുതി വെക്കും, ഇത് ഇതൊക്കെയാണെന്ന് പറഞ്ഞു. അപ്പോ കേൾക്കുന്നവർക്കൊന്നും എന്താണോ, ഗുരുവിന്റെ അത്ര എത്തിയില്ലെങ്കിൽ ഏകദേശം അവര് ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണെന്നോ അടുത്തെത്തിയെന്നോ ഒക്കെ വിചാരിക്കും. ഇതൊക്കെ അബദ്ധമാണ്. എന്തുകൊണ്ട്? എന്നുവെച്ചാ ഗുരു അങ്ങോട്ട് പോയ ആ വഴി എന്ന് പറയുന്നത് ഇനി ഗുരുവിന്റെ ശിഷ്യന്മാരാണ് വരുന്നത്, അവർക്കൊന്നും അത് കിട്ടിയിട്ടില്ല. വളരെ സ്പഷ്ടമാണ്. അതിന്റെ വ്യാഖ്യാനം കാണുമ്പോൾ അറിയാം എവർക്കാർക്കും ആ വഴി എന്തെന്ന് മനസ്സിലായിട്ടില്ല, ആ വഴിയിൽ ആര് സഞ്ചരിച്ചിട്ട്. പിന്നെ എങ്ങനെ ഇത് അവർ വ്യാഖ്യാനിക്കുന്നു, അവർ സഞ്ചരിക്കുന്നു. ഈ തപസ്സെന്നൊക്കെ പറയുന്ന അവിടെയാണ്, അതിന്റെ പരിശീലനമാണ്. വിചാരത്തിനും തപസ്സെന്ന് പറയും, സത്തപസ്തത്വ വിചാരം. പക്ഷെ അത് വേറൊരു വഴിയാണ്, മറ്റും അങ്ങനെയല്ല. അപ്പൊ ഗുരുവിനങ്ങനെ ഒരു എന്താണ് ഒരു ഉപാസനാ രീതി ഗുരു ശീലിച്ചിരുന്നു. അതിൽ നിന്ന് ഗുരു അതിൻ്റെ ഫലമുണ്ടായി. ആ ഫലത്തെ ഗുരു രേഖപ്പെടുത്തി വെച്ചു. എന്നാൽ ആ പരമ്പരയിൽ അതില്ലാതെയാണ്. ഗുരുവിൻ്റെ പരമ്പരയിൽ അങ്ങനെ ഒരു പണിയില്ല. ഇപ്പൊ ഗുരുവിൽ നിന്ന് സന്യാസം സ്വീകരിച്ചിട്ടുണ്ട് പലരും. ആ സന്യാസത്തെ കുറിച്ചൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അത് വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വരാനാണ് ആനന്ദതീർത്ഥർ. അവസാനം ഗുരു സന്യാസം കൊടുത്തു, സന്യാസം സ്വീകരിച്ചു. അത് എങ്ങനെയാണ് അത് നടന്നതെന്ന് പറഞ്ഞു. അവിടെ ഇങ്ങനെ എന്തെങ്കിലും ഒരു എന്താണ് ഒരു ഉപദേശം കൊടുത്തതായിട്ട് പറയുന്നില്ല. ഈ പറയുന്നവരാ എന്നാൽ കുമാരനാശന്റെ ചില എഴുത്തുകളിൽ ആശാൻ അങ്ങനെ ഒരു ഉപദേശ മാർഗം കിട്ടിയതായിട്ടുള്ള സൂചനകളുണ്ട്. പക്ഷെ ആശാൻ അത് മുന്നോട്ട് കൊണ്ടുപോയില്ല. ആശാൻ ആ വഴിക്ക് മുമ്പോട്ട് പോയില്ല. പിന്നെ ആശാൻ ഈ സംഘടനാ പ്രവർത്തനത്തിലേക്കൊക്കെ വന്നു, സാഹിത്യ രചനയിലേക്ക് വന്നപ്പോഴത്തേക്ക് ആ വഴിക്ക് അതിൽ തന്നെ കുറച്ചതിന് മുമ്പോട്ട് പോയി. അധികാരശീലന്മാർക്ക് അങ്ങനെ കിട്ടിയിരിക്കാം. കുമാരനാശൻ അത് വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട്. ആശാന്റെ കൃതികൾ പിന്നെ മുമ്പോട്ട് വന്നപ്പം ഗുരുവിന്റെ പ്രവർത്തന ശൈലികളൊക്കെ മാറിയതുകൊണ്ടാകാം, അല്ലെങ്കിൽ അതിന് പറ്റിയ ആൾക്കാരെ കിട്ടാത്തതുകൊണ്ടാകാം. എന്തായാലും അത് നഷ്ടപ്പെട്ടു. അപ്പൊ നിങ്ങളിത് വായിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലെന്തെങ്കിലും തോന്നി അതൊക്കെ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്നൊക്കെ ധരിക്കുന്ന അവസ്ഥ. ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവണമെങ്കിൽ ആ സാധന അതെവിടെ നിന്ന് തുടങ്ങും? ഇന്ന് ഹഠയോഗികളൊക്കെ ചില നാദാനുസന്ധാനങ്ങളൊക്കെ പറഞ്ഞു, ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് കൊണ്ടൊന്നും കാര്യമില്ല. തക്കാട്ട് അയ്യാസ്വാമിയുടെ പരമ്പരയിൽ ഈ നാദാനുസന്ധാന വിദ്യ എന്ന് പറയുന്ന കുറെ കാലമൊക്കെ നിന്നിരുന്നു. പിന്നെ അത് നഷ്ടപ്പെട്ടു. പിന്നീട് അത് ആ പരമ്പരയിലൂടെ അത് നിലനിന്നു. പിന്നെ ഗുരുവിന് ഗുരു എവിടെ നിന്ന് തുടങ്ങിയതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും അങ്ങനെ ഒരു പരിശീലനം ഗുരുവിനുണ്ടായിരുന്നു. പിന്നെ ഈ പരിശീലനം തന്നെ ചിലർക്കെന്ന് വെച്ചാൽ ജീവിതകാലം പരിശീലിച്ചാലും ഒന്നും സംഭവിക്കത്തില്ല. ചിലർക്കതിന് ഏതാനും മാസങ്ങളോ പക്ഷങ്ങളോ ദിവസങ്ങളോ ഒക്കെ മതി. അത് ഓരോരുത്തരുടെ യോഗ്യത അനുസരിച്ചാണ്. എന്തായാലും അങ്ങനെ ഒരു പരിശീലന ഫലമായി വരുന്ന അനുഭവങ്ങൾ പറയുന്നതും വിചാരത്തിന്റെ ഇതും രണ്ടും രണ്ടായിട്ടാണ് മനസ്സിലാകുന്നു. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, എന്റെ തോന്നലിൽ പറയുന്ന കാര്യങ്ങളാണ്. ഇത് വാസ്തുശക്തി പറയുന്ന കാര്യം രാമന്റെ ചോദ്യത്തിന് മറുപടിയായി പറയുന്നു. ഈ പറയുന്നിടത്ത് ഒരു വിചാരം, ഇനി ഇത് ഇതിനകത്ത് വേറൊരു തെറ്റിദ്ധാരണ കൂടെയാണ് വളരെ പ്രചാരത്തിയിരിക്കുന്ന നമ്മൾ മനസ്സിലാക്കി. അതായത് ഗുരുദേവൻ ഇതൊക്കെ എഴുതുമ്പോഴത്തേക്ക് ഇതൊക്കെ എഴുതി എന്തോ ഒരു വെളിപാടിൽ ഇങ്ങനെയെല്ലാം വന്നാണ്. അപ്പൊ ഞാനിത് വായിച്ചപ്പോൾ എനിക്കും വെളിപാടുണ്ടായി. അപ്പൊ ഞാനും വെളിപാടിലാണ് എന്ന് പറഞ്ഞു വയ്ക്കാൻ ഇത് രണ്ടും ശരിയല്ല. ഗുരുവിൽ അങ്ങനെ ഒരു വെറും വെളിപാടിൽ വന്നു. കാരണം ഗുരു ഇത് വളരെയധികം വിചാരം ചെയ്ത് മനനം ചെയ്ത് വളരെ സൂക്ഷ്മമായി മനനം ചെയ്ത് അങ്ങനെ മനനം ചെയ്ത് മനസ്സിലൊരു നിശ്ചയത്തിലെത്തി അതിനെ വരികളാക്കുക. അങ്ങനെ വരികളാക്കിക്കഴിഞ്ഞാൽ പിന്നെ ആ എഴുതി വയ്ക്കുന്നതിൽ എന്തെങ്കിലും ഒരു തെറ്റുണ്ടെങ്കിൽ വീണ്ടും അതിനെ തിരുത്തും, വീണ്ടും മനനം ചെയ്തതിനെ തിരുത്തും. അല്ലാതെ ആൾക്കാർ ധരിച്ചിരിക്കുന്നത് പോലെ ഒരു വെളിപാടാണെങ്കിൽ പിന്നെ തിരുത്തേണ്ട ആവശ്യമില്ല. എന്ത് വെളിപാട് വന്നത്? ഇപ്പൊ നിങ്ങൾക്ക് സ്വപ്നം കണ്ടു, എന്തേ നിങ്ങൾക്കൊരു സ്വപ്നം ഉണ്ടായി, പിന്നെ തിരുത്താൻ പറ്റും? ആരെങ്കിലും തിരുത്തിയിട്ടുണ്ട്? എന്തോ അതൊരു കൈവിട്ട കളിയാണ്. നിങ്ങൾക്ക് സ്വപ്നത്തെ തിരുത്താൻ പറ്റില്ല. അതുപോലെ എന്തെങ്കിലും ഒരു വെളിപാടാണ് ഇങ്ങനെ വരണമെങ്കിൽ പിന്നെ അത് തിരുത്താൻ പറ്റില്ല. വെളിപാട് വെളിപാട് അല്ല, ഇതങ്ങനെയല്ല. അപ്പൊ ഈ പദ്യം തന്നെ എന്താണ് ഇതിന്റെ നാലാമത്തെ വരി എന്ന് പറയുന്നത്? ഇപ്പോൾ ഉള്ളതുപോലെയല്ല പഴയ പാഠം. പല പദ്യങ്ങളിലും അങ്ങനെയുണ്ട്. അത് ഡോക്ടർ ഭാസ്കരന്റെ വ്യാഖ്യാനത്തിൽ, ബാലരാമപണിക്കരുടെ വ്യാഖ്യാനത്തിൽ അത് പഴയതിലുണ്ട്. അവസാനത്തിൽ പ്രകൃതി സ്വരൂപമാകുമെന്നുള്ളതിന് അവനീ വികാരമാകുമെന്നാണ് പഴയ വിവേകോദയത്തിലെ പാട്ട്. അവനീ വികാരം, അവനീ വികാരമാകും എന്ന് പറഞ്ഞ ഇവിടെ ആശയം തെറ്റാകും. അത് നിങ്ങൾക്കിത് വ്യാഖ്യാനിച്ചു വരുമ്പോൾ മനസ്സിലാവും. പക്ഷെ ആദ്യം ഗുരു അങ്ങനെ എഴുതിയത് അവനീ വികാരമാകും. അപ്പൊ മേളിൽ ഒരു പക്ഷെ എന്തെങ്കിലും വ്യത്യാസം കാണുമായിരുന്നു. അവനീ വികാരം എന്ന് പറഞ്ഞാൽ പോയി, ഈ പറഞ്ഞു എന്നെല്ലാം പോയി, അത് ശരിയാകത്തില്ല. അപ്പോ അങ്ങനെ വരിക എഴുതി പ്രസിദ്ധീകരിച്ചാണ് അവനീ വികാരമാകും. പിന്നെ ഗുരു തന്നെ എന്ത് ചെയ്തു? അവനോട് ചിന്തിച്ചു. അപ്പൊ അങ്ങനെ ചിന്തിച്ചതിന് ശേഷം എന്ത് ചെയ്തു? അതിനെ പ്രകൃതി സ്വരൂപമാകുമെന്ന് തിരുത്തി. അങ്ങനെ തിരുത്തിയപ്പോഴാണ് അത് പൂർണ്ണത. ഇത് വെളിപാടല്ലേ? വെളിപാടാണെങ്കിൽ പിന്നെ എന്തിനാ തിരുത്തുന്നത്? ഈ സാധാരണ കവിതയൊക്കെ എഴുതുന്ന ആൾക്കാർ ഒരു ഭാവനയിൽ അവരിങ്ങനെ ഓരോന്ന് എഴുതും, ഭാവനാത്മകമായി എഴുതും. ഭാവനാത്മകമായി എഴുതിയാൽ അവരത് തിരുത്തും. കുമാരനാശാന്റെ ചില കയ്യെഴുത്ത് പ്രതികളൊക്കെ നമുക്ക് ഇപ്പോഴും അതിന്റെ ഫോട്ടോ ഒക്കെ ഇപ്പോഴും കാണാം. അവിടെ ആശാൻ ഒരുപാട് വെട്ടിത്തിരുത്ത് വന്നിട്ടുണ്ട്. ഒരുപാട് വെട്ടിത്തിരുത്തുകൾ വന്നാണത്. നല്ല മനോഹരമായ കവിതകളാണ്. ആശയം ഉള്ളിലിരിക്കുന്നത് ആയിരിക്കില്ല പലപ്പോഴും തിരുത്തുന്നത്. പലപ്പോഴും എന്തായിരിക്കും? ഭാഷയായിരിക്കും തിരുത്തുന്നത്. ഗുരു ഇവിടെ അങ്ങനെയല്ല, ആശയത്തെയും ഭാഷയും തിരുത്തിയിരിക്കുകയാണ്. ആശയത്തെയും ഭാഷയും തിരുത്തുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? വളരെ ഗഹനമായി ചിന്തിച്ച് അത് തെറ്റാണ്, പോരായ്മയുണ്ട് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം എന്ത് ചെയ്യുന്നു? അങ്ങനെ തിരുത്തുന്നു. അപ്പോ ഇതിന്റെ പിന്നിൽ എന്ത് കൂടിയേ തീരും? എന്നിട്ട് ഇത് വായിച്ചപ്പോ ഇത് ഒരാൾ വായിക്കുന്നു, ഭക്തിയുണ്ട്, അയാളുടെ മനസ്സിൽ എന്തെങ്കിലും വെളിപാടുണ്ടായിട്ട് ഇത് ഗുരുവിന് വെളിപാടുമെന്ന്, എനിക്കും വെളിപാടാണ് എന്ന് പറഞ്ഞ് ഇനി എത്രയൊക്കെ ചമത്കാര ഉള്ള ഭാഷയിൽ എഴുതി വെച്ചാലും അസംബന്ധമാണ്. എന്തുകൊണ്ട്? ഇതൊരു തത്വത്തിനെ സംബന്ധിച്ചുള്ള വിശദീകരണങ്ങളാണ്. തത്വത്തെ സംബന്ധിച്ചൊരു വിശദീകരണം വരുമ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ അത് യുക്തി അധിഷ്ഠിതമാണ്. യുക്തിയിൽ കുഴപ്പം വരാൻ പാടില്ല. യുക്തിയിൽ കുഴപ്പം വന്നു കഴിഞ്ഞാൽ ഇതുപോലെ വിചാരം ചെയ്യുന്നവരെ തള്ളിക്കളയില്ല, അബദ്ധമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയ. അപ്പൊ തിരുത്തേണ്ടി വരുന്നത് എന്താണ്? ഒരു തത്വത്തെ കുറിച്ചാണ് എഴുതുന്നത്, പക്ഷെ നോക്കുമ്പോ അവിടെ എവിടെയെങ്കിലും യുക്തിഭംഗങ്ങൾ വരും, ഭാഷയിലെ പോരായ്മയും വരും. പക്ഷെ ഇവിടെ തിരുത്തുന്ന ഭാഷയിലെ പോരായ്മയാണ്, ഈ പറയുന്ന യുക്തിഭംഗം, അതാണ് തിരുത്തിയത്. ഇവിടെ പല സ്ഥലങ്ങളിലും ഇങ്ങനെ തിരുത്തിയിട്ടുണ്ട്. അപ്പൊ ഇതിങ്ങനെ മനസ്സിൽ കൊണ്ടു കിടക്കും. പല എന്നിട്ടും കവിത എഴുതുന്നതും അങ്ങനെയാണ്, സാധാരണ ഒരു മനസ്സിൽ തന്നെ ഇട്ട് അതിനെ കറക്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് കൊണ്ടു കിടക്കും. അവസാനം ഒരു മൂഡ് വരുമ്പോൾ എഴുതും, വായിച്ചു കൊണ്ടു വീണ്ടും അതിന് കറക്ഷൻ വേണ്ടി എന്നാ എന്ത് ചെയ്യും? തിരുത്ത്. അങ്ങനെയാണ് നല്ല കവിതകളൊക്കെ ഉണ്ടാവുന്നത്, നല്ല വെളിപാടൊന്നും. ഇത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു നിർമ്മാണമെന്ന് അറിഞ്ഞു കഴിഞ്ഞാലേ മനുഷ്യൻ ഇതിനെ കുറിച്ചൊക്കെ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി ചിന്തിക്കത്തുള്ളൂ. അല്ലെങ്കിൽ അങ്ങനെ ഏക സ്വപ്ന ലോകത്തിലായിരിക്കും. അല്ലെങ്കിൽ ഭാവനാലോകത്തിലായിരിക്കും. ഭാവനയിൽ നമുക്ക് പലതും ഇങ്ങനെ തോന്നും, പല വ്യാഖ്യാനങ്ങളും അങ്ങനെ കാണുന്നുണ്ട് ഞാൻ പറയുന്നത്. അത് മിക്കവാറും മനസ്സിന് ചെറിയ ഓളങ്ങളുള്ളവരാണ്, പെട്ടെന്ന് അനുഭൂതികൾക്ക് വിസമ്മതരായി അവർക്ക് മനസ്സിൽ തോന്നും. അതുപോലെ എവിടെയാണോ വിചാരം വേണ്ടത് അവിടെ വിചാരം വേണം. വിചാര അഗ്നിയിൽ സ്ഫുടം ചെയ്തെടുക്കുക എന്നുള്ളത് ഇതൊക്കെ അങ്ങനെ വിചാര അഗ്നിയിൽ സ്ഫുടം ചെയ്തെടുത്ത എന്ത് തത്വങ്ങളാണ്, ആശയങ്ങൾ. അതവിടെ അങ്ങനെ തന്നെ ആ രീതിയിൽ തന്നെ അത് മനസ്സിലാകും. ഇനി ഈ വിചാരമൊക്കെ നിർത്തിവെച്ചിട്ട് കേവലമായ സാധന, ഈ സാധന എന്ന് പറയുമ്പോൾ എന്ത് സാധനയാണ്? നമ്മളിത് വായിക്കുന്ന ഒരു സാധനമാണ്, അങ്ങനെയല്ല. ഇന്ന ഫലം ഉണ്ടാകുന്നതിന് വേണ്ടി ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്താൽ ഇന്നത് ഉണ്ടാകും. ഇപ്പോ പറഞ്ഞിരിക്കുന്ന എന്താണ്? ധ്വനിമയമായി ഋതുനം ജ്വലിക്കും, അന്നാൾ അണയും അതിങ്കൽ പുനരവിടെ ത്രിപുടിക്ക് പൂർത്തി നൽകും, സ്വനവും അടങ്ങും ഇടം. ഇതിനെന്ത് ചെയ്യണം? പറഞ്ഞ കാര്യം ശരി തന്നെയാണ്. ഇങ്ങനെ സംഭവിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അത് പറഞ്ഞിട്ടുണ്ടോ അവിടെ? പിന്നെ എങ്ങനെ വൃത്തം വ്യാഖ്യാനിക്കുന്നു? നിങ്ങൾക്ക് തലയ്ക്ക് ഓളം ഉണ്ടെങ്കിൽ അത് വ്യാഖ്യാനിക്കാൻ പറ്റും, നോർമലാണെങ്കിൽ വ്യാഖ്യാനിക്കാൻ പറ്റില്ല. ഇങ്ങനെ ഒരു ഇതൊരു അനുഭവത്തെ കുറിച്ചല്ലേ പറയുന്നത്? ഈ അനുഭവത്തിന് എന്ത് ചെയ്യണമെന്ന് പറയുന്നു? അതായത് സാധനയും ഫലവും തമ്മിൽ ബന്ധമാണ്. എന്തെങ്കിലും ചെയ്താൽ ഇത് സംഭവിക്കത്തില്ല. ഇത് സംഭവിക്കുന്നതിന് വേണ്ടി എന്തോ അതാണ് ചെയ്യേണ്ടത്. ഇത് മറ്റു പല സ്ഥലത്ത് ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. നാദാന സന്താനം എന്ന് പറയുന്ന ഒരു സമ്പ്രദായമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ അതെങ്ങനെ ഏത് രീതി ചെയ്യണം? സാധാരണ ഹഠയോഗികളൊക്കെ പറയുന്ന ഒരു നാദാന സന്താനമാണ്, അത് ചെയ്യുന്നവരുണ്ട്, അവർക്കൊന്നും ഒന്നും ഉണ്ടാകാറുമില്ല. അങ്ങനെയാണ് ഇത് വേണമെങ്കിൽ ഒരാൾക്ക് പറയാം. എന്താണോ ഇതൊക്കെ ഇങ്ങനെ ജോലി ചെന്നൊക്കെ വെറുതെ തട്ടിവിടാം, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ ആത്മവഞ്ചനയും പര വഞ്ചനയല്ല, അതുകൊണ്ട് കാര്യമൊന്നുമില്ല. മറ്റുള്ളവരുടെ മനസ്സ് തന്നെ കുറിച്ച് ആദരവും ബഹുമാനവും ഒക്കെ തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് വ്യാഖ്യാനം എഴുതുന്നവരുണ്ട്. തന്നിൽ എന്തോ ഒരു ദിവ്യത്വം ഉണ്ടെന്ന് മറ്റുള്ളവർക്ക് തോന്നത്തക്ക രീതിയിൽ എഴുതി കൊടുക്കുക, പറയുക. പിന്നെ ചിലർ ഉപയോഗിക്കുന്ന വെറും വാചാടോപ വിദ്യകൾ, ജാർഗൻസ് എന്ന് പറയും, എന്നുവെച്ചാൽ ഭാഷകൾ കൊണ്ടുള്ള ഒരു കഴിവ്, വളരെ ആകർഷകമായ ഭാഷയിൽ ഒരുപാടൊക്കെ ഇങ്ങനെ പറയും ചിലർ. അതാണ് നമ്മുടെ ഭാഷ സൂപ്പറാണ്, അതുകൊണ്ടൊന്നും കാര്യം നടക്കത്തില്ല. ജാർഗൻസ് കൊണ്ടൊന്ന് ഇത് വിശദീകരിക്കാൻ പറ്റും. ചോദ്യം ഇതാണ്, ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നതിനുള്ള സാധനം നീ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറയാൻ, അങ്ങനെ സത്യസന്ധമായി പറയാൻ ഒരാൾക്ക് കഴിയണം. അങ്ങനെ കഴിയുന്ന ആരും ഞങ്ങളീ പരമ്പരയിൽപ്പെട്ടവരാണ്, ഞങ്ങൾക്ക് വിജ്ഞാനമൊക്കെ നേരിട്ട് കിട്ടിയവരാണ് എന്നൊക്കെ പറയുന്ന ആർക്കെങ്കിലും പറ്റും? ഉണ്ടെങ്കിൽ അവരത് എഴുതി വയ്ക്കണമായിരുന്നു, ഇതാണ് എന്റെ വഴി. അല്ലെങ്കിൽ ശിഷ്യന്മാർക്ക് ഉപദേശിച്ചു കൊടുക്കണോ, അതായത് ഇങ്ങനെ ചെയ്യണം. പുസ്തകത്തിലാണ്, പുസ്തകങ്ങളൊക്കെ പല വഴി എഴുതി വെച്ചിട്ടുണ്ട്. ആ പുസ്തകത്തിലുള്ള വഴി എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? നാദാന സന്താനം എന്നൊക്കെ പറഞ്ഞ് വഴികളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അത് ആദ്യം ഒരുവൻ അത് ചെയ്തു നോക്കി അവൻ എന്ത് ചെയ്യണം? ഇത് ഉറപ്പ് വരുത്തണം, എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടോ. ഉറപ്പ് വരുത്തിയതിനു ശേഷം എന്ത് ചെയ്യണം? വേറെ ഒക്കെ പറഞ്ഞു കൊടുക്കണം. അതിന് യോഗ്യനായ ഒരാളെ കാണുമ്പോൾ അയാൾക്ക് പറഞ്ഞു കൊടുക്കണം. അല്ലാതെ വെറുതെ ഇങ്ങനെ അഭിനയിച്ചിട്ട് അഭിനയിച്ച് ഗുരുവായിട്ടൊന്നും കാര്യമില്ല എന്നും അർത്ഥമൊന്നുമില്ല. ഈ വാചാടോപ വിദ്യകൾ കൊണ്ടൊന്നും ഈ പറയുന്ന സംഗതി അവന് കിട്ടത്തില്ല, മാർഗം കിട്ടത്തില്ല. അങ്ങനെ ഏത് ഏത് പറയുന്നു വ്യാഖ്യാനിക്കാൻ സാധനം അനുഷ്ഠിച്ച് അത് സ്വയം ബോധ്യപ്പെടാതെ വ്യാഖ്യാനിച്ചിരിക്കുന്നതിന് ഒരർത്ഥവും ഏത് ഇത് വ്യാഖ്യാനിക്കുന്നതാണ് വാചാടോപ വിദ്യ എന്ന് പറയും, ജാർഗൻസ് എന്ന് പറയും. നിങ്ങളുടെ കയ്യിൽ ഭാഷയുണ്ടെങ്കിൽ, സുന്ദരമായ ഭാഷയുണ്ടെങ്കിൽ ആൾക്കാരെ വ്യാമോഹിപ്പിക്കാം. വ്യാമോഹിപ്പിക്കുന്നെങ്ങനെ? ഇയാൾക്ക് എന്തോ അറിയാമെന്ന് ധരിപ്പിക്കാം. ഏത് ഒന്നും വേണ്ട, നിങ്ങൾക്ക് ഭാവന ഉണ്ടായിരുന്നോ? വെറും ഒരു പൂവിനെ കണ്ടിട്ട് ഒരാൾ എന്തൊക്കെ എഴുതി കൂട്ടി ഇല്ലേ? ആരെങ്കിലും പറഞ്ഞു കേട്ടാണ് ഈ പൂവ് ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞു കേട്ടാണ്. അതിനകത്തുള്ള തത്വശാസ്ത്രവും എന്തെല്ലാം എന്തെല്ലാം എഴുതി വെച്ചു, ജീവിതവും എല്ലാം എഴുതി വെച്ച് വെറും ഒരു പൂവ് കണ്ടിട്ട് അതെങ്ങനെ എഴുതാൻ പറ്റി? ആരെങ്കിലും പറഞ്ഞു കൊടുത്താണ് എങ്ങനെ എഴുതി? ആ അത് തന്നെ ഭാവന. നിങ്ങൾ എന്തെങ്കിലും പഠിച്ചു എന്ന് വിചാരിച്ച് അങ്ങനെ എഴുതാൻ പറ്റില്ല, ഭാവന ഉണ്ടെങ്കിൽ എഴുതാൻ പറ്റും. നിങ്ങൾ പഠിച്ചെഴുതേണ്ടി ആ തത്വശാസ്ത്രമായിപ്പോകും, വെറും തത്വശാസ്ത്രമായിപ്പോകും, കവിത ആകത്തില്ല. അപ്പൊ കവിത ആണെങ്കിൽ എന്ത് വേണം? നല്ല ഭാവന വേണം. ഭാഷ പഠിച്ചെടുക്കുന്നതിന് അപ്പൊ അങ്ങനെ ഒരു ഭാഷാസ്വാധീനം ഉണ്ടെങ്കിൽ, ചമത്കാരമോ പൂർണ്ണമായ ഭാഷ ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് എന്തും എഴുതാം, അതിൽ കാര്യമൊന്നുമില്ല. എന്ത് വേണോ വിശദീകരിക്കാം. ഈ പറയുന്ന കാര്യമായിട്ടൊന്നും ഒരു ബന്ധവും കാണത്തില്ലെന്നും. പക്ഷെ ഈ വ്യാഖ്യാനിക്കുന്ന ഒരു കാര്യമെങ്കിലും തുറന്ന് സമ്മതിക്കണം. എന്താണ് ഇങ്ങനെ ഒരു അനുഭവത്തെ കുറിച്ച് പറയുന്നു? ഈ അനുഭവം എനിക്കില്ല. എന്നും സംബന്ധിച്ച പ്രശ്നം തരുന്നത്. ഇപ്പൊ എല്ലാം വ്യാഖ്യാനിക്കണമെന്ന് എന്തിനെങ്ങനെ നിർബന്ധം പിടിക്കുന്നു? പറ്റുമെന്നുള്ള വ്യാഖ്യാനിച്ചപ്പോൾ നമുക്ക് പറ്റുമെന്നുള്ള കാര്യം വ്യാഖ്യാനിച്ചപ്പോലെ മൊത്തം വ്യാഖ്യാനിക്കണമെന്ന്, വ്യാഖ്യാനത്തിന്റെ കൊട്ടേഷൻ എടുക്കണമെന്ന് എന്തിനാ ഇത്ര നിർബന്ധം? വ്യാഖ്യാനിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊന്ന് വിട്ടുകളയുന്നു, എന്താ കുഴപ്പം? അതിന്റെ ആവശ്യം ഇപ്പൊ ആരെങ്കിലും വിചാരിച്ചിട്ട് കാര്യമുണ്ടോ? ഗുരു ഇതൊക്കെ എഴുതി വെച്ചത് ഞാൻ വ്യാഖ്യാനിക്കാൻ വേണ്ടിയിട്ടാണ്, അങ്ങനെയൊക്കെ വിചാരിക്കുന്ന അർത്ഥമുണ്ട്. വ്യാഖ്യാനിച്ചില്ലെങ്കിലും വ്യാഖ്യാനിച്ചാലും ഗുരു എഴുതി വെച്ച അവിടെ കിടക്കും. അപ്പോ നമുക്ക് ബോധ്യപ്പെടാത്ത കാര്യം ബോധ്യപ്പെടില്ല എന്ന് തന്നെ പറയണം. അതുകൊണ്ട് വസിഷ്ഠൻ രാമനോട് ഉപദേശിച്ച കാര്യം എപ്പോഴും മനസ്സിൽ വെച്ചിട്ട് വേണം ഇതെല്ലാം നോക്കേണ്ടത്. പിന്നെ ചിലത് പറയുന്നത് എന്താണ്? അത് ഇതെല്ലാം ഇങ്ങനെ ഓരോ തത്വം പറയുകയാണ്, അങ്ങനെയുള്ള പ്രത്യേക സമാധി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല എന്ന് ചിലർ പറയും. അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കത് മൊത്തം വ്യാഖ്യാനിക്കണം, അതിന് വേണ്ടിയിട്ടാണ്. കൊട്ടേഷൻ ടീമുകളാണ്. സമാധി ഉണ്ടെന്ന് പറഞ്ഞാൽ അവരോട് ചോദിക്കില്ല അതെങ്ങനെ, അപ്പൊ അതിനുത്തരം പറയാൻ പറ്റില്ല. അപ്പൊ അവരെന്ത് പറയും? ഇതിനകത്ത് അങ്ങനെ ഒന്നുമില്ല. ഓ അങ്ങനെ പറയുന്നവരുണ്ട്. അതുകൊണ്ട് ഈ ഇത് പഠിക്കുമ്പോൾ അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. ഇവിടെയൊക്കെ വിചാരം ചെയ്ത് ബോധ്യപ്പെടേണ്ട കാര്യങ്ങളാണ്. അത് നമ്മൾ വിചാരം ചെയ്ത് തന്നെ ബോധ്യപ്പെടണം. അത് ഇവിടെയും പറയുന്നുണ്ടെന്നാണ്, ഓർക്കൽ അസത്യം. മണ്ണിൽ നിന്ന് ഉണ്ടാകുന്ന മൺപാത്രം അസത്യമാണെന്നുള്ളത് ചിന്തിക്കാതെ ഒരാൾക്ക് മനസ്സിലാക്കാം. ചിന്തിച്ച് ബോധ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. പറഞ്ഞാൽ ഒരാൾക്ക് ബോധ്യപ്പെടണമെന്നില്ല. ബോധ്യപ്പെടില്ല പറഞ്ഞാൽ. അത് ചിന്തിച്ച് തന്നെ ബോധ്യപ്പെടണം. എന്ത് ഏത് താല്പര്യത്തിലാണ് പറഞ്ഞത്? ഇപ്പൊ ജഗത്ത് മിഥ്യയാണ്, എത്രയോ സ്ഥലത്ത് ഒരു പറഞ്ഞിരിക്കുന്നു. അസ്ത്യസ്ഥി എന്ന് സകലോപരി 31 സത്യം, സമസ്തവും അസത്യം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതെങ്ങനെ ഒരാൾ മനസ്സിലാകുന്നു കേട്ടു കഴിഞ്ഞു? അത് പറഞ്ഞിരിക്കുന്ന മനസ്സിലാക്കുക എന്നുള്ളതാണ്. അത് മനസ്സിലാകണമെങ്കിൽ ചിന്തിച്ചാൽ മനസ്സിലാകും. അതെങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നൊന്ന്, എങ്ങനെയാണ് അതിനെ വിശദീകരിച്ച് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്, അത് മനസ്സിലാക്കണം. അപ്പൊ ഇത് ഗുരു ആദ്യം പറഞ്ഞതല്ല, ഇത് ഒരുപാട് പേര് വിശദീകരിച്ചിട്ടുണ്ട്. അതിന്റെ ആ സാരത്തെ മാത്രം എടുത്ത് ഉള്ളിലൂടെ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമ്മൾ അപ്പോഴാണ് നമുക്ക് മറ്റ് ഗ്രന്ഥങ്ങളൊക്കെ നോക്കേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ ഇവിടെ ഗുരു ഭാഷ്യമൊന്നും അല്ല എഴുതുന്നത്. എന്താണോ അതിന്റെ സാരം, ആ സാരത്തെ എടുത്തെഴുതുന്നു. അപ്പൊ ആ സാരം മനസ്സിലാകണമെങ്കിൽ നമുക്ക് എന്ത് വരും? കൂടുതൽ അതിനെ കുറിച്ച് വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങൾ മനസ്സിലാക്കേണ്ടി വരും. അല്ല, വേറെ വഴിയില്ല. ആര് കയറിനെ കാണുമ്പോ പാമ്പെന്ന് പറയുന്നത്, കയറ് പാമ്പെന്നൊന്നും പറഞ്ഞുകൊണ്ടിരുന്ന ഒരിക്കലും സമാധി ഉണ്ടാകത്തില്ല. ആ സമാധിയിലിപ്പോ ഒരാൾക്ക് സമാധിയിലെത്തി, പിന്നെ സമാധി എത്തി എന്ന് പറയുന്നു. നമുക്ക് സമാധി എത്തി കഴിഞ്ഞു, പിന്നെ അവിടെ എന്ത് സംഭവിക്കുന്നു എന്ന് ആർക്കേ അറിയാൻ പറ്റുള്ളൂ. പോയാലും അറിയാൻ പറ്റും. നമ്മൾ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? സമാധി ഇരുന്ന അയാൾ തിരിച്ചു വന്നു, പിന്നെ സമാധിയെ കുറിച്ച് ആർക്കേ പറയാൻ പറ്റുമോ അയാൾക്ക്? പിന്നെ നമ്മൾ പറഞ്ഞിട്ട് എന്താ? സമാധി ഇല്ലാത്ത ആൾക്കാർ എന്താണെന്ന് വിചാരിച്ചത്? അങ്ങനെയാണോ ഇങ്ങനെയാണോ? സമാധി ഇല്ലാത്തവർ തർക്കിച്ചിട്ട് എന്താ കാര്യം? അതിനെക്കുറിച്ച് അതിൽ പറയുന്ന അതിനെക്കുറിച്ചുള്ള ചർച്ചകളെ അർത്ഥശൂന്യമാണ്. ഒരാൾ സമാധി എന്ന് പറയുന്ന ഒരവസ്ഥ എത്താതെ അതിനെക്കുറിച്ച് ബാക്കി പറയുന്ന എല്ലാ ചർച്ചകളും അർത്ഥശൂന്യമാണ്. ഉറങ്ങാത്ത ഒരാളിനോട് ഉറക്കം എന്തെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും? സ്വപ്നം കണ്ടിട്ടില്ലാത്ത ഒരാളിനോട് സ്വപ്നം എന്തെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും? അതുപോലെ തന്നെയാണ്. അപ്പൊ അവിടെ പിന്നെ എന്താണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് സമാധിയെക്കുറിച്ചുള്ള ചർച്ചകളെല്ലാം എന്താണ്? ശാസ്ത്രത്തിലെ ഈ സമാധിയെക്കുറിച്ച് ചർച്ചകളെല്ലാം പറയുന്ന അതിന്റെ സാധനകളെ കുറിച്ചാണ്. എങ്ങനെ സമാധി, യോഗശാസ്ത്രത്തിൽ ചർച്ച എന്റെ സാധനങ്ങളെ കുറിച്ചാണ്. ഇന്നതാണോ, പിന്നെ എന്താണോ? പതഞ്ജലി പറയുന്നു സമാധി ഇന്നതായിരുന്നു അനുഭവം. അത് പതഞ്ജലിക്ക് പറയാം, കാരണം പതഞ്ജലി അങ്ങനെ ഒരു സമാധിയെ കുറിച്ച് പറയുന്നു. അപ്പൊ സമാധിയും പതഞ്ജലിയാണ് നമ്മൾ കണക്കാം. അറിയാത്തവര് ഇതിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട് കാര്യം. ഇനി ഒരാൾ പറയണം എനിക്കും അറിയാം എങ്കിൽ ശരി, നീ എന്ത് സാധനയാ ചെയ്തു സമാധിയിലെത്താൻ? യോഗി സമാധിയെ കുറിച്ച് പറഞ്ഞാൽ യോഗിക്ക് പറയാനുണ്ട് അഷ്ടാംഗ യോഗം ഇതാണ് ഞാൻ ചെയ്തത്, അങ്ങനെ ഞാൻ അവിടെ എത്തിയത്. യോഗിക്ക് പറയാൻ സാധനമുണ്ട്. ഇപ്പൊ സാധന എന്താണ്? ഇനി ഈ സാധനയെ കുറിച്ച് എവിടെയെങ്കിലും കേട്ടിട്ട് ഒരാൾ പറയുന്നു എന്നിരിക്കട്ടെ, അയാൾ ചെയ്തു എന്നുള്ളതിന് എന്താ അവർക്ക്? അയാളുടെ പേഴ്സണൽ കാര്യമുണ്ട്. അയാളുടെ ജീവിതം അതിനുവേണ്ടി അയാൾ മാറ്റിവെച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് അങ്ങനെ ഒരു സാധനക്ക് വേണ്ടി. അതുകൊണ്ട് സമാധിയെക്കുറിച്ച് നമ്മൾ അങ്ങനെ ഇപ്പോൾ ആധികാരികമായി ഒരാള് സമാധി എന്ന് പറയുന്ന അനുഭവിച്ചു എന്ന് പറഞ്ഞ് പറയുന്നതിനപ്പുറം അതിനെക്കുറിച്ച്, അതാണ് ഇതിനെ മിസ്റ്റിസിസം എന്ന് പറയുന്നത്. നിഗൂഢമായ ഒന്നാണ്, നിഗൂഢതയാണ് അതിനുള്ളത്. അതിനെക്കുറിച്ച് മറ്റുള്ളവർക്കൊന്നും ഒന്നും പറയാൻ പറ്റില്ല. വിചാരം എന്ന് പറയുമ്പോൾ അതിനകത്ത് യാതൊരു മിസ്റ്റിസിസവും ഇല്ല. അത് അവനവന്റെ ബുദ്ധിക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ്. ആർക്കും ചിന്തിക്കാൻ ശേഷിയുള്ള ആർക്കും ചിന്തിക്കാൻ മനസ്സിലാവും. അതുകൊണ്ട് എന്താണ്, ഇതൊരു കേവലമായ വെളിപാടാണ് എന്ന് പറയുന്നതും അസംബന്ധമാണ്. ഇത് ശരിയായ രീതിയിൽ വിചാരം ചെയ്ത് മനസ്സിൽ കൊണ്ടുനടന്ന് പിന്നെ അത് എഴുതി, പിന്നെ അത് തിരുത്തി, വീണ്ടും എഴുതി, അങ്ങനെ വിചാരഫലമാണ്. ഈ നമ്മൾ ധരിച്ചിരിക്കുന്ന ഒരു കേവല വെളിപാട് അല്ല. പെട്ടെന്നിരുന്നപ്പോൾ ഇങ്ങനെ ഇവിടെ നിന്ന് ഊറി വന്നു, അങ്ങനെയൊന്നും സംഭവിച്ചല്ല, അങ്ങനെ എനിക്ക് തിരുത്തേണ്ട ആവശ്യമില്ല. രണ്ടും ഏതെഴുതിയിരിക്കുന്നത്? ഏതെഴുത്തിന്റെ കാര്യം ചോദിക്കുന്നു? സമാധിയെ കുറിച്ച് പറയുമ്പോൾ സമാധിയുടെ പരിശീലനത്തിന്റെ ഫലത്തെ കുറിച്ച് പറയുന്നു. നിശ്ചയത്തെ കുറിച്ച് പറയുമ്പോൾ അത് വിചാരത്തിന്റെ ഫലം, അത് വളരെ വ്യക്തമല്ലേ? അതിന് സംശയം തോന്നി. അങ്ങനെ ആ ഉണ്ട്, രണ്ടും എഴുതിയിട്ടുണ്ട്. രണ്ടും എഴുതി വെച്ചിട്ടുണ്ട്. രണ്ടും എഴുതി വെച്ചിട്ടുള്ളത് കൊണ്ടും ഗുരുവിന്റെ ജീവിതം പഠിക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ എന്താണോ രണ്ടും പറയുന്നുണ്ട് എന്നാണ് ഞാൻ ഇതുവരെ പറഞ്ഞുവന്ന അതല്ലേ. വിചാരം ചെയ്യുന്നവരും കുറവാണ്. വിചാരം ചെയ്യേണ്ട സാധാരണക്കാർ വ്യാഖ്യാനിക്കുന്ന ഒരു വിചാരമല്ല, ഇന്ന് ഭാവനയാണ്. അതാണ് ഈ ചമത്കാരപൂർണമായ ഭാഷകൾ ഉപയോഗിക്കുന്നത്. തത്വനിഷ്ഠമായ വിചാരം എന്തെന്നൊന്നും ആൾക്കാർക്ക് അറിയത്തില്ല, വളരെ കുറവാണ്. ആർക്കും അറിയത്തില്ലെന്നല്ല ഞാൻ പറയുന്നു, വ്യാഖ്യാതാക്കളെ ഉദ്ദേശിച്ച് പറയുന്നത്. പലർക്കും അതൊന്നുമില്ല, അവരുടെ ഭാവനയാണ്. അവര് ഒരു ഭക്തി പാരവശ്യത്തിലൊക്കെ ഇങ്ങനെ ചൊല്ലുമ്പോൾ അവരുടെ മനസ്സിൽ പലതും തോന്നും. അപ്പൊ അവർ എഴുതിന്നിട്ട് അവർ പറയും, ഗുരുവിനും ഇതിങ്ങനെ തോന്നിയാണ്, അതുകൊണ്ട് ഞാൻ എനിക്ക് ഇങ്ങനെ തോന്നി, ഈ ഒരു ശൈലിയാ സ്വീകരിക്കുന്നു. അങ്ങനെ തോന്നി, അത് ചെറിയ ഓളം ഉള്ളത് കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. സാധന അതിന്റെ സമാധിക്കുള്ള സാധന എന്താണ്? അത് ഏറ്റവും പ്രധാനമായി വേണ്ടത് ഈ രണ്ട് ഭാഗം ഉണ്ട് എന്നുള്ള തിരിച്ചറിയുക എന്നുള്ളതാണ്. ആ തിരിച്ചറിവ് പോലും ഇല്ലാതെ തന്നെ ആൾക്കാരെ വ്യാഖ്യാനിക്കുന്നു. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വാസിഷ്ഠത്തിൽ സമാധിയെ കുറിച്ച് ഒരുപാട് വിശദീകരിക്കുന്നു, പല പല പല ഭാഗങ്ങൾ. തത്വവിചാരവും പറയുന്നുണ്ട് ഒരുപാട് ഭാഗങ്ങളുണ്ട്. വലിയൊരു ഗ്രന്ഥമാണ്. ഏതിന്? അത് നിങ്ങൾ ഓരോ പദ്യമായിട്ടെടുത്ത് വായിച്ചു പോകണം. അപ്പൊ അതിൽ സാർ ഇത് രണ്ടും വ്യത്യസ്തമായി പറയുന്നുണ്ടോ? നോക്കണം. ഇത് രണ്ടു വേർതിരിച്ചാണോ മനസ്സിലാക്കുന്നത് എന്നുള്ളത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കണം. വിചാരത്തിലൂടെ ബോധ്യപ്പെടുന്ന ഒരു കാര്യവും യോഗ പരിശീലനത്തിലൂടെ സാക്ഷാത്കരിക്കുന്നതും ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എന്ന് നിങ്ങൾ വായിച്ചു നോക്കി മനസ്സിലാക്കും. ആരെങ്കിലും ഇത് പറഞ്ഞിട്ടുണ്ടോ എന്ന് ബാലേഷൻ നായർ സാർ എന്നുള്ളതല്ല, ഏതെങ്കിലും ഒരു വ്യാഖ്യാതാവ് ഇങ്ങനെ വേർതിരിച്ച് പറയുന്നുണ്ടോ നിങ്ങൾ നോക്കും. അത് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കും. ഞാൻ കണ്ടുപിടിച്ചിട്ടൊക്കെ ഉണ്ട്, ഞാൻ പക്ഷെ ഒന്നും പറയുന്നില്ല. എല്ലാവരും കൂടെ എന്തിനാ ഞാൻ ശത്രുവാകും? പിന്നെ ആൾക്കാരെല്ലാം എന്റെ തലയിൽ കയറും, ആൾക്കാർ കുറി എന്റെ അഹങ്കാരം കൊണ്ട് ഞാൻ പറയുകയാണ്, എന്റെ പാണ്ഡിത്യം കൊണ്ട് പറയുകയാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു എന്തായാലും പറയും. നമ്മള് ഏതെങ്കിലും ഒരു കാര്യത്തെ നമ്മൾ വിമർശനാത്മകമായി, വിമർശനം എന്ന് വെച്ചാൽ ആൾക്കാർക്ക് അറിയത്തില്ല, ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയും. നമ്മുടെ അറിവിനെ വീണ്ടും പരിശോധിച്ച് നോക്കുക, അതാണ്. അങ്ങനെ നമ്മൾ ഇതിനെ അവഗ്രഹനാത്മകമായി നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, ഇത് വായിക്കുന്ന ഒരു കാര്യം നമ്മൾ മറ്റുള്ളവർ കുറ്റം പറയുന്നു എന്നാണ്, ആ വ്യക്തികളെ കുറ്റം പറയുന്നു എന്നാ തിരിക്കും, അവരിനെ കണ്ടാ മണ്ടത്തില്ല. എന്നിട്ട് അവർ പിന്നെ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പറയുന്ന അവരെയും മറുപടി ഇല്ലാതെ അവരും നമ്മളെ വ്യക്തിപരമായി ആക്രമിക്കും. അയാൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റാണ് മറിച്ചാണ് പറയും. പിന്നെ നമ്മൾ വ്യക്തിപരമായ ആക്രമണം നേരിടേണ്ടി വരും. അല്ലാതെ നമ്മൾ പറയുന്ന ആശയങ്ങളെ അവഗ്രഹനാത്മകമായി ചിന്തിക്കുകയല്ല ചെയ്യുന്നത്, അതൊന്നും അവർക്ക് മനസ്സിലാകത്തില്ല. ഈ ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്ന ഒരു ആശയമേ പലർക്കും അറിയത്തില്ല. അവരെന്ന് വെച്ചാൽ വിമർശിക്കുക എന്ന് പറഞ്ഞാൽ എന്താണോ പിണറായി വിജയൻ നരേന്ദ്രമോദിയെ വിമർശിക്കുന്നു, ഇത്രയൊക്കെ മനുഷ്യന് അറിയാവൂ. തത്വചിന്തയിൽ വരുന്ന അവഗ്രഥന ശൈലിയൊന്നും ആൾക്കാർക്കൊന്നും അറിയില്ല. അപ്പോൾ ഞാനിപ്പോൾ പറയുന്നെന്ന് വെച്ചാൽ അത് അവർ അവഗ്രഥന ശൈലി പറയുകയാണ് ഇന്ന ഇന്നൊക്കെയാണ്. പക്ഷെ ആൾക്കാരത് അങ്ങനെ എടുക്കത്തില്ല. ആൾക്കാർ പറയും ഞാൻ എൻ്റെ അഹങ്കാരം കൊണ്ട് പറയാണ്, പാണ്ഡിത്യം കൊണ്ട് പറയാണ്, ആൾക്കാർ കുറ്റം പറയാണ്, വലിയ ആളാകാൻ വേണ്ടി പറയാണ്, ഇങ്ങനെയൊക്കെ പറയും. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ വിമർശിക്കുന്ന എന്താണ്? എന്നെയാണ്, എന്റെ കാഴ്ചപ്പാടിനെ. അതവർക്ക് മനസ്സിലാകത്തില്ല, എന്തോ കുറ്റം പറയുന്നു എന്ന് തന്നെ. അതങ്ങനെ പോകത്തുള്ളൂ. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ ആണ് എന്താണ്. ശരി.